ജ്ഞാനവൈര സംയുക്ത ഭക്തി പ്രേമരസാവഹ പ്രതിഗേഹം പ്രതിജനം തത ക്രീഡാം കരിഷ്യതി. തത പ്രേമരസാവഹ ഭക്തി പ്രേമരസം ആവഹതീതി പ്രേമരസാവഹ തഥാവിധ ഭക്തി ജ്ഞാനവൈരാഗ്യ സംയുക്ത ജ്ഞാനവൈരാഗ്യാഭ്യാം സംയുക്ത പ്രതിഗേഹം പ്രതിജനം ക്രീഡാം കരിഷ്യതി. ഏകൈകസ്മിന്നപി ഗൃഹേ ഏകൈകസ്മിന്നപി ജനെ ഭക്തി ക്രീഡാം കരിഷ്യതി. ന കേവലം ഭക്തി ജ്ഞാനവൈരാഗ്യ സംയുക്ത ഭക്തി സർവത്ര ക്രീഡാം കരിഷ്യതി ഇതി കുമാരാഹ നാരദം പ്രതി ഊചുഹു.